ഉണ്ടോ? അപ്പൊ ഞാനിവിടെ 3/4 മണിക്കൂർ പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർത്തു. അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല എന്നല്ല എന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ് മനസ്സിലായെങ്കിൽ അതുപോലെ 1/2 മണിക്കൂർ പറയണ്ടേ? ഞാൻ 3/4 മണിക്കൂർ പറയും, കേൾക്കുന്നവര് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. ചിലർക്കാണെങ്കിൽ അത് അങ്ങനെ ഒരു അഭിപ്രായവുമില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകുന്നു ഇല്ലയോ എന്നുള്ള പ്രശ്നം. അതായത് ബ്രഹ്മം എന്ന് പറയുന്ന അതെന്താണ്? അങ്ങനെ ഒരു തത്വം, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു തത്വമാണ്. തത്വം, സത്യം, പരമാർത്ഥം എന്നൊക്കെ പറഞ്ഞ ഒന്നാണ്. എന്നാര് പറയുന്നു? കേട്ടില്ല, ഒന്ന് ഉറച്ചു പറയി, ഞാൻ എഴുന്നേറ്റിരിക്കണം. അദ്വൈതികൾ പറയുന്നു ഇവിടെ, ഗുരു പറയുന്നു, ഗുരുവിനെ പോലെയുള്ള അദ്വൈതികളെല്ലാം പറയുന്നു, ശങ്കരാചാര്യർ പറയുന്നു, ഗൗഡപാദാചാര്യർ പറയുന്നു, അങ്ങനെ എത്രയോ എത്രയോ അദ്വൈതികളിൽ തന്നെ പറയുന്നു ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമാണ്, പരമാർത്ഥം. അപ്പോ അതെന്താണെന്ന് ചോദ്യം ചോദിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ലക്ഷണം പറയുന്നു, ഇങ്ങനെ മനസ്സിലാക്കും. അപ്പൊ എന്റെ ഒരു ലക്ഷണമാണ് പറഞ്ഞത്, സത്യം, സത്ത്, അസ്തിത്വം. അത് ആ ലക്ഷണം നമുക്കറിയാം, എല്ലാവരും അറിയുന്നതാണ്. അസ്തിത്വത്തെ എല്ലാവരും അറിയുന്നു. അപ്പൊ ആ അസ്തിത്വം നമ്മൾ അറിയുന്ന അസ്തിത്വം എന്ന് പറയുന്നത് അതിനെന്ത് പറഞ്ഞു? അത് ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്നാ പറഞ്ഞ ഓർക്കണം. പശുവിന്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു. ആട് അതാണോ പശു? പൂർണമായും പശു അതല്ല, ആണോ? എന്നാ ലക്ഷണം ഇന്നതെന്നതൊക്കെയാണ് താനും. അപ്പോ പശു ലക്ഷ്യം, ആട ലക്ഷ്യം, അതുപോലെ ബ്രഹ്മമാണ് ലക്ഷ്യം, അതിന്റെ ലക്ഷണമാണ് എന്ത്? അസ്തിത്വം. അപ്പൊ ഈ പശു ആടയും പോലെ ഒരു ബന്ധം അവിടെയും ഉണ്ട്. എന്ത് ബന്ധം? എന്ത് ബന്ധമാണോ? ലക്ഷണം എന്ന് പറയുമ്പം അത് ലക്ഷ്യം അതുകൊണ്ട് പൂർണ്ണമാകത്തില്ല. ലക്ഷണം എന്ന് പറഞ്ഞാൽ ആട എന്ന് പറഞ്ഞാൽ മുഴുവൻ പശു ആകും. എന്നാൽ ലക്ഷണത്തിന്റെ പ്രയോജനം എന്താണോ? നമ്മൾ ആ ലക്ഷണത്തിലൂടെ ലക്ഷ്യത്തെ അറിയുന്നു, ലക്ഷണത്തെ അറിയുന്നു, അതിലൂടെ ലക്ഷ്യത്തെ അറിയുന്നു. അപ്പോ ബ്രഹ്മം എന്ന് പറയുന്നത് വാക്കിനും മനസ്സിനും ഒക്കെ അപ്പുറമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലക്ഷണത്തിലൂടെ തന്നെ അറിയാൻ പറ്റില്ല. ലക്ഷണത്തിലൂടെ തന്നെ അറിയാൻ കഴിയില്ല എന്ന് പറയും. വാക്കോ മനസ്സൊന്നും എത്താത്ത ഒന്നിനെ അറിയാൻ പറ്റും. അപ്പൊ അതിന് ലക്ഷണമുണ്ടെന്ന് പറയുന്നു. അപ്പൊ ലക്ഷണത്തിലൂടെ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. പക്ഷെ ലക്ഷണത്തിലൂടെ അറിയുമ്പോഴും എന്താണ് ചില പോരായ്മകളുണ്ട്. എന്താണ് പൂർണ്ണമായി ഈ അറിയാൻ പറ്റില്ല, മനസ്സത്തുമില്ല, വാക്കത്തില്ല എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അതിന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ മനസ്സിനോ വാക്കിനോ ഒന്നും സാധ്യമല്ല. അപ്പം മനസ്സ് എത്തില്ല, വാക്കെത്തില്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ട്. പറയുന്ന അബദ്ധമല്ല. എന്താണ് അതിന്റെ പൂർണ്ണതയെ മനസ്സിനും വാക്കിനൊന്നും വെളിപ്പെടുത്താൻ കഴിയത്തില്ല. എന്നാൽ ബ്രഹ്മമെന്ന് പറയുന്നത് മനസ്സിനോ വാക്കിനോ എത്താൻ കഴിയാത്ത ഒന്ന് എന്ന് പറഞ്ഞാൽ അജ്ഞേയമായ ഒന്നല്ല, അറിയാൻ കഴിയാത്ത ഒന്നല്ല. അജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താ? അറിയാൻ കഴിയാത്ത ഒന്നുമല്ല. അതാണ് ആടയെ അറിഞ്ഞതുകൊണ്ട് പശുവിനെ മുഴുവനായി അറിയുന്നു. പക്ഷെ ആടയെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പശുവിനെ കുറിച്ച് അറിയാനും പറ്റും. അതാണ് ലക്ഷണവും ലക്ഷ്യവും തമ്മിൽ ഉള്ള ബന്ധം. എല്ലായിടത്തും അങ്ങനെയാണ്, ബ്രഹ്മത്തിന്റെ കാര്യത്തിലല്ല, എവിടെയായാലും ശരി. ലക്ഷണത്തിലൂടെ ലക്ഷ്യത്തെ അറിയുന്നു, അതാണ് ഇവിടെയും പറയുന്നത്. സത്ത ബ്രഹ്മവും ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? പശു ആടയും തമ്മിൽ എന്താ ബന്ധം? പശു എന്ന് പറയുന്ന ജീവിയുടെ ശരീരത്തിന്റെ ഒരു അവയവമാണ്, ഒരു ഭാഗമാണെന്ത്? അപ്പൊ ബ്രഹ്മവും ഈ സത്യം തമ്മിൽ എന്താ ബന്ധം? ബ്രഹ്മത്തിന്റെ ഒരു പ്രകടഭാവം, അതാണ് സത്ത. നമ്മൾ അനുഭവിക്കുന്ന സത്ത, നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സത്ത എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഒരു പ്രകടഭാവം. പ്രകടഭാവം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായൊരു പ്രകടഭാവമാണ്. ഇവിടെ എന്താ ഒരു ഗ്ലാസ് ഇല്ല. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുവന്നില്ലെങ്കിൽ വെള്ളം അങ്ങനെ എന്തോ ഒരു മനുഷ്യർ ബോധമില്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവില്ലെന്നാണ്. ഒരാൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഗ്ലാസ് കൂടെ കൊടുക്കണം. ഗ്ലാസോ കപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടെ കൊടുത്താലേ കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ അകത്തിറങ്ങി ഞാൻ കുടിക്കേണ്ടി വരും, നടക്കും. ഇതിൽ പച്ചവെള്ളം ചേർത്താം. സംസാരിക്കുമ്പോൾ തൊണ്ട ഉണങ്ങും അതിന് വേണ്ടിയിട്ടേ. അപ്പോ ഇതിങ്ങനെ തുറന്ന് കുറേ സമയം വെച്ചിരുന്നാൽ എന്റെ ചൂട് പോകും. ഇപ്പൊ വെള്ളം എടുത്തിട്ട് അടച്ചു വെക്കാനുള്ള സാധനമാണിത്, മനസ്സിലായത്? വെള്ളം ഒഴിച്ച് കുടിക്കാനുള്ളതായിരുന്നു. എമർജൻസി ചെയ്ത് അങ്ങനെ ചെയ്യാം. നീ ഇതിങ്ങനെ അടച്ചു വെക്കണം വെള്ളം എടുത്ത്, അല്ലെങ്കിൽ ഇതുവഴി ചൂട് നഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്നാ പഠിക്കുന്ന ലക്ഷണത്തിലൂടെ ലക്ഷ്യത്തെ അറിയുന്നു. അപ്പോ ഈ പ്രകടഭാവം ബ്രഹ്മത്തിന്റെ ഒരു പ്രകടഭാവമാണ് സത്വം. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? കാരണം സത്വം എല്ലായിടത്തും അനുഭവപ്പെടുന്നു, തന്നിലും പ്രപഞ്ചത്തിലും. എവിടെ പോയാലും ശരി, ഈ പ്രപഞ്ചത്തിന്റെ എവിടെ പോയാലും ശരി, നമുക്കറിയാൻ പറ്റുമെങ്കിൽ ലക്ഷം പ്രകാശ വർഷം അകലെ പോയാൽ ശരി, അവിടെയൊക്കെ ഉണ്ട് പ്രപഞ്ചം. അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ചെന്ന് അറിയാൻ പറ്റുമെങ്കിൽ എന്ത് കാണും അവിടെ? എന്ത് കാണും? അസ്തിത്വം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ, അപ്പോ അത് അസ്തിത്വം എവിടെ നിന്ന് വന്നു? അത് ബ്രഹ്മത്തിന്റെ ഒരു പ്രകടഭാവം. ഇതാണ് അദ്വൈതത്തിന്റെ ഒരു അടിസ്ഥാനപരമായ തത്വം. അങ്ങനെ അല്ലെങ്കിൽ നാനാതരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ കാണുന്നത്, ഈ നാനാതരത്തിലുള്ള വസ്തുക്കൾ നമുക്ക് പൊതുവായി പറയുന്നത് ഒന്നേ ഉള്ളൂ, ഈ അസ്തിത്വം. അതില്ലാത്ത ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? അസ്തിത്വം ഇല്ലാത്ത ഒരു സ്ഥലം പറ്റൂ? ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു, ഈ മൊബൈലിൽ അസ്തിത്വം ഉണ്ടോ? ഇത് നശിച്ചു പോയാലോ? ഇപ്പൊ പറയുന്നത് ഉണ്ടെന്ന് പറയുന്നത് ഉണ്ട്, അല്ലേ? നശിച്ചാന്ന് പറയും, ഇപ്പൊ അസ്തിത്വം ഉണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ്, ഇതൊക്കെ പുതിയ കാര്യമൊന്നുമല്ല. ഉണ്ടോ? തെളിച്ചെന്ന് പറയുക. ഇപ്പോ ഈ പറയുന്ന എന്താണ്? മൊബൈലിലൊരു അസ്തിത്വം ഒന്നുമില്ല, എല്ലാത്തിനും അസ്തിത്വം ഉണ്ടെന്ന് മാത്രം. എന്താണോ ഏതിനെയാണോ നമ്മൾ അറിയുന്ന അവിടെയൊക്കെ അസ്തിത്വമുണ്ട്. ഇപ്പൊ മൊബൈലിന്റെ ഈ അസ്തിത്വം മൊബൈൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ ഉള്ളൂ. മൊബൈൽ അനുഭവിച്ച് നമ്മൾ ഇതിനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ അസ്തിത്വമുണ്ട്. നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇല്ല, ഈ വസ്തുവില്ല. അപ്പോ ഇല്ല, പിന്നെ നമ്മൾ ഇതിന്റെ ഇല്ലായ്മയെ കുറിച്ചാ പറയുന്നത്, അല്ലെങ്കിൽ അഭാവം, നാശം. നാശത്തെ കുറിച്ച് എന്ത് പറയും? നാശം ഉണ്ടെന്ന്. ഈ വസ്തു ഇവിടെ നമ്മുടെ മുമ്പ് ഇരിക്കുമ്പോ ഈ വസ്തു നമ്മുടെ അനുഭവത്തിന് വിഷയമാണ്. വസ്തുവില്ലെങ്കിലോ ആ വസ്തുവിന്റെ അഭാവം വിഷയമാണ്. ആ അഭാവത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഉണ്ടെന്ന്. ഇനി അഭാവം ഇല്ലെന്നാണ് ഒരാൾ പറയണെങ്കിലോ? അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നിങ്ങൾ അവിടെ വീണ്ടും ഉണ്ടെന്ന് എന്താ പറയുന്നത്? അഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല. അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെ അതെന്താ ഉണ്ടെന്ന് പറയുന്നത്? അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ല, വീണ്ടും ഉണ്ടെന്ന് പറയുന്നത് എന്താ? അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല, ഇല്ല, ഇല്ല. അങ്ങനെയല്ലേ പറയാൻ പറ്റും? ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഉണ്ട്, ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു, ഇത് ശ്രദ്ധിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പൊ രണ്ടില്ല ആയില്ലേ? ഒന്നാമത്തെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണോ, രണ്ടാമത്തെ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ശരി, രണ്ടാമത്തെ ഇല്ലയോ? അതെന്താണ്? അതുമില്ല. മൂന്നാമതും അതോ ഇല്ല? നാലാമതും ആ നാലാമത്തെ ഇല്ല ഉണ്ടോ? ഇല്ല. അഞ്ചാമത് ഇങ്ങനെ വന്നാൽ എവിടെ പോവും? അനവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലായ്മ ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, ഇല്ല, ഇല്ല, ഇല്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി. അപ്പോ ഇല്ലായ്മയുടെ അസ്തിത്വം അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അനവസ്ഥ ദോഷം. എന്ന് വെച്ചാൽ നിങ്ങളുടെ യുക്തിക്ക് നിങ്ങളുടെ വിചാരത്തിന് എന്തോ തകരാറുണ്ടെന്നോ അതിന്റെ അർത്ഥം അനവസ്ഥാ ദോഷമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലാണ്. ചിന്തയിൽ വരുന്ന ദോഷമാണ് അത് അനവസ്ഥ. അപ്പൊ ഇല്ലായ്മ അംഗീകരിച്ചേ പറ്റും. ഇവിടെ ഇല്ലായ്മ ഉണ്ടെന്ന് തന്നെ പറയട്ടെ, മുമ്പോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അനവസ്ഥാ ദോഷം മനസ്സിലാകുന്നുണ്ട്. ഇല്ലായ്മയെ നിഷേധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ അങ്ങനെ നിഷേധിച്ചില്ല, വീണ്ടും അതുണ്ടോന്ന് ചോദിച്ചാൽ എന്ത് പറയേണ്ടി വരും? ഇല്ല. ഓരോ ഇല്ലായ്മയെ കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി ഇങ്ങനെ പോകും. അതുകൊണ്ട് ആദ്യം തന്നെ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഇതില്ലെങ്കിൽ ഇതിന്റെ അഭാവമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഉണ്മയെ നമുക്ക് ഒരിടത്ത് നിഷേധിക്കാൻ പറ്റില്ല. ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? സർവശൂന്യം. എന്ന് പറയുന്നു മൃഗതൃഷ്ണാംഭസി സ്നാഥ ഖപുഷ്പ കൃതശേഖര ഏഷ വന്ധ്യാ സുതോ യാഗി ശശശൃംഗധനോദ്ധര. എന്ന് പറഞ്ഞാൽ എന്താണോ? മൃഗതൃഷ്ണാംബസി സ്നാഥ മരുമരീചയിൽ കുളിച്ച് ഖപുഷ്പകൃതശേഖര. ഖപുഷ്പം എന്ന് വെച്ചാൽ ആകാശ കുസുമം തലയിൽ ചൂടി. ശശശൃംഗധനോദ്ധര മുയൽക്കമ്പ് കൊണ്ടൊരു വില്ലുണ്ടാക്കി അതും ഇങ്ങനെ കൈ പിടിച്ച്. ഏഷ വന്ധ്യാസുതോ യാതി. ഇതാ ഒരു വന്ധ്യാപുത്രൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ഇങ്ങനെ ഇത് തൈത്തിരിയ ഭാഷയത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ശൂന്യം. ഈ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പറയുന്ന മുഴുവൻ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ശൂന്യം. അപ്പൊ ശൂന്യം ഉണ്ടോ? ഇതേ ദോഷം വരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശൂന്യം ഇല്ല. അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? ശൂന്യം ഉണ്ടെന്ന് പറയേണ്ടി വരും. അതെന്താണ്? അതറിയത്തില്ല. അപ്പൊ എന്താ ശൂന്യം? അതറിയാൻ പറ്റില്ല. പക്ഷെ ശൂന്യം എന്നൊരാൾ പറയുമ്പോൾ അയാൾ ശൂന്യം ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാ പറയുന്നത്. എന്താണെന്നൊക്കെ പറയാൻ പറ്റില്ല. പറഞ്ഞു വന്നാൽ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ ശൂന്യവാദി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? ശൂന്യം ആണ് പറയുന്നു. എല്ലാം ശൂന്യമാണ്. അതെന്താണ് ശൂന്യം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പാട്ട് പാടും, ഇതാണ് ശൂന്യം. അപ്പൊ അതാണ് ഇതാണോ ഉണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശൂന്യവാദം പറയാൻ പറ്റും? ശൂന്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശൂന്യവാദം പറയാൻ പറ്റും. പിന്നെ അതിന്റെ ഇല്ലായ്മ ഉണ്ടെന്ന് പറയേണ്ടി വരും. വീണ്ടും പഴയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ വസ്തു എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഈ മൊബൈൽ ഇനി ഇരിക്കുമ്പോ ഇതുണ്ടെന്ന് പറയും. ഇതങ്ങ് നശിച്ചു പോയാലോ? നശിച്ചു പോയാൽ ഈ വസ്തുവിൽ എനിക്ക് അസ്തിത്വത്തെ അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ എല്ലായിടത്തും അനുഭവിക്കും. അതാണ് പ്രകടമാകുന്നു എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നു. പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതാണ് പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതേത് വസ്തുവായും ശരി അവിടെയൊക്കെ എന്ത് വരുന്നു? അസ്തിത്വം പ്രകടമാകുന്നു. അതാണ് അത് ഏതൊരു അംശം എടുത്താലും ശരി അവിടെയൊക്കെ അസ്തിത്വം തോന്നും. ഇങ്ങനെ സർവത്ര പ്രകടമാകുന്ന ഒന്ന് ഇതെവിടുന്ന് വന്നു? ഇതെവിടെ നിന്നാണ് ഇതിങ്ങനെ നമുക്ക് അനുഭവ വിഷയമായി വരുന്നത്? അതിന്റെ ഉറവിടം അതിനാണ് എന്ത് പറയുന്നത്? സാക്ഷാത് ബ്രഹ്മം എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇപ്പൊ അദ്വൈതം എങ്ങനെയാണ് അദ്വൈതത്തെ മനസ്സിലാക്കി തരുന്നത്? അദ്വൈതത്തെ മനസ്സിലാക്കുന്നു സർവസാധാരണമായി. ഈ അനുഭവം എന്ന് പറയുന്നത് അസ്തിത്വത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇല്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ഇതെന്താ ബ്രഹ്മജ്ഞാനികൾക്ക് മാത്രമുള്ളതാണ്? ഇത് സർവസാധാരണമായ ഒരു അനുഭവമാണ്. സർവസാധാരണമായ അനുഭവം. അപ്പോ അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്ന വിശദീകരിക്കുന്നതിന് ഒന്ന് എന്താണ്? സർവസാധാരണമായ അനുഭവം. അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെന്താണ്? ഈ മൊബൈല് നീ ഇതെവിടെ ഉണ്ടാക്കിയത്? ഏത് കമ്പനി? അതന്നെ ഏതാണ് കമ്പനി? ഈ മൊബൈലിന്റെ കാര്യം പറയണ്ട, ആ മൊബൈലിന്റെ കാര്യം പറഞ്ഞ സ്വന്തം കയ്യിരിക്കുന്ന മൊബൈൽ ഏത് കമ്പനിയിലാണ് ഉണ്ടാക്കിയത്? അതെവിടെ? പഴയകാലത്ത് കുടം ഉണ്ടാക്കും, അതാണ് ഉദാഹരണം പറയുന്നത്. പണ്ടത്തെ കുലാലൻ എന്ന് വെച്ചാൽ കുശവൻ, കുറച്ച് വെള്ളം കോരി കുറച്ച് മണ്ണെടുത്ത് കുഴച്ച് ചക്രത്തിൽ വെച്ച് അതിന്റെ പരിപാടി നടത്തുമ്പോൾ എന്താവും? കുടമാകും. ഏലത്ത് വെച്ച് ഉണക്കും, അടുപ്പിലിട്ട് ചുട്ടെടുക്കുന്നു, കുടമാണ്. സിമ്പിൾ പണിയാണ്. പണ്ട് ഇതൊക്കെയാണ് ഉദാഹരണം പറയുന്നത്. പഴയകാലത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം വരുന്നുണ്ട് കുടം. അതിനു മുന്നേ ഒരു കണ്ടുപിടുത്തം ഒന്ന് ഉണ്ടായിരുന്നു. പിന്നെ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുടമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. വെള്ളം കുടിക്കാൻ, ആഹാരം പാകം ചെയ്യാനും ഒക്കെ വേണം. അതുകൊണ്ടാണ് ഈ കുടം കുടം കുടം എന്ന് എല്ലായിടത്തും പറയുന്നത്. ശങ്കരാചാര്യം എല്ലാവരും ഋതവൻ പറയുന്നില്ല ഇത് കുടമെന്നതിൽ. പിന്നെ പണ്ടത്തെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തവും സർവ്വസാധാരണമായിരുന്നു അവിടെ. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? മൊബൈൽ. ഇന്നത്തെ സർവ്വസാധാരണമായ സാധനം എന്താണ്? കൊച്ചുകുട്ടിയാണെങ്കിലും ഇപ്പൊ ഓൺലൈൻ പഠനമായുള്ള എന്തുണ്ട്? LKG പോകുന്നവനും മൊബൈൽ വെച്ചാ പഠിക്കുന്നു. പ്ലേ സ്കൂളിൽ എന്ത് വേണം? മൊബൈൽ. അതിന് മുമ്പേ പിള്ളേർ തുടങ്ങും. അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും എല്ലാം എന്ത് വേണം? ഇപ്പൊ പഴയ കുടത്തിന്റെ സ്ഥാനത്താണെന്ന് മൊബൈൽ. ഇതൊരു ഫാക്ടറി ഉണ്ടാക്കുന്നതല്ല. ഇതിന്റെ ഓരോ ഭാഗങ്ങളും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ഉണ്ടാക്കി അതുകൊണ്ടൊന്ന് ഒരു സ്ഥലത്ത് യോജിപ്പിക്കണം, അസംബ്ലി ചെയ്യണം. ചിലപ്പോൾ ഇതിന്റെ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലും ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടത് ഇവിടെ നിന്ന് ഇത് അസംബിൾ ചെയ്യുന്ന സ്ഥലത്ത് ഒരിടത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിന് ടെക്നോളജിയുടെ എവല്യൂഷൻ എന്ന് പറയും ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് പോകുന്നു അറിയില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നതോ ഈ സാധനം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളൊന്നും ലോകത്ത് ജീവിച്ചിരിക്കില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? ഇതിനകത്ത് എന്താണ്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം അറിവുണ്ട്. നൂറുകണക്കിന് മനുഷ്യരുടെ അറിവ് കൂടിച്ചേർന്ന് അത് ടെക്നോളജിയായി, അത് ഉത്പന്നങ്ങളായി, അത് വന്നു കഴിഞ്ഞാൽ എന്താകും? ഒരു മൊബൈലാകും. പണ്ടത്തെ പോലെ കുലാനെ പോലെ ശകലം മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് വേറെ ആരും സഹായം വേണ്ട, ഇനി വേണ്ടി വന്നാൽ ചിലപ്പം മോനെ സഹായത്തിന് വിളിക്കും, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഒരാൾ കഴുതയെ കൂടെ പിടിക്കും. ഇത്രയൊക്കെ കൊണ്ട് എന്ത് വരും? പിന്നെ വേണമെങ്കിൽ പറയും ദേശകാലങ്ങളൊക്കെ അനുകൂലമായിരിക്കണം, മഴ പെയ്യരുത്, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇന്നത്തെ വിജ്ഞാനമായിട്ട് അത് ഒരു മുട്ടസൂചി പോലെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇതിന്റെ കാര്യം മനസ്സിലാക്കാൻ അവിടെ പറയുന്നത് എന്താണോ, ഇങ്ങനെ നിരവധിയായ ആൾക്കാർ പലതരത്തിൽ അറിവായിട്ടും ഉത്പന്നങ്ങളായും ടെക്നോളജിയായും ഒക്കെ ഇതിങ്ങനെ വികസിച്ചു വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? അറിവിന്റെ കാര്യങ്ങളായാലും ഉത്പന്നങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം എല്ലാവർക്കും എന്തുണ്ട്? അസ്തിത്വജ്ഞാനം ഉണ്ടല്ലോ, ഉണ്ടോ? ആരെല്ലാം ഈ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തിൽ നിന്ന് ഇതിൽ എന്തൊക്കെ പണിഞ്ഞോ അവർക്കെല്ലാം എന്തുണ്ട്? ഒന്നുകൂടി ചിന്തിക്കാൻ പറ്റില്ല. എവിടെയൊക്കെ ആരെയൊക്കെ തലയിൽ കൂടെയാണ് ഇത് കറങ്ങി തിരിഞ്ഞു കറങ്ങി വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ചുള്ള ഏത് വിജ്ഞാനത്തിന്റെ മേഖല എടുത്താലും അവർക്കെല്ലാം എന്തുണ്ട്? എന്തുണ്ട്? അസ്തിത്വജ്ഞാനം. ഓരോരുത്തരും ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇതിനെ ഇതിന്റെ സൃഷ്ടിയിലെ പങ്കാളികളായ. അപ്പൊ ആർക്കെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാകാതിരുന്നിട്ടുണ്ട്? ഇല്ല. അപ്പോ ഇവർക്കെല്ലാവർക്കും ഇത് ബ്രഹ്മമാണെന്ന് ബോധമുണ്ടായോ? അത് അതായത് ഈ അസ്തിത്വം എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു അനുഭവമാണ്. അത് ഏതെങ്കിലും ഒരു ബ്രഹ്മജ്ഞാനിയുടെ അനുഭവമാണ്. ബ്രഹ്മജ്ഞാനമുള്ളവർക്ക് അസ്തിത്വജ്ഞാനം ഉണ്ടാകുന്നുണ്ടോ? ലോകത്തുണ്ടായ എല്ലാ ഫാക്ടറികളിലും ഇരുന്ന് പണിയെടുത്ത എല്ലാവർക്കും ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ട് ബ്രഹ്മത്തിന്റെ അടയാളമാണെന്ന് അറിഞ്ഞില്ല? അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള യുക്തി ഉപയോഗിക്കും, എന്നാലേ അറിയാൻ പറ്റും. ഒരു യുക്തി. അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലാക്കുന്ന ഒരു യുക്തിയിലൂടെയാണ്, ആ യുക്തിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ് ആ യുക്തി എന്ന് പറയുന്നത്? ഇങ്ങനെ സർവത്ര ലോകത്തുള്ള എല്ലാ ഫാക്ടറിയിലും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ ടെക്നോളജിസ്റ്റിനുമൊക്കെ ഇങ്ങനെ ഒരു അസ്തിത്വജ്ഞാനം ഉണ്ടാവണമെങ്കിൽ സർവവ്യാപകമായി ഒരു അസ്തിത്വത്തിന് ആധാരമായിട്ട് ഒരു തത്വം ഉണ്ടായിരിക്കണം. ഇതാണ് യുക്തി. അപ്പോൾ ഒന്നെന്താണ്? നമ്മുടെ അനുഭവം, സർവ്വസാധാരണമായ അനുഭവം. ബ്രഹ്മമെന്ന് കേട്ടിട്ടില്ലാത്തവർക്കും അസ്തിത്വത്തിന്റെ അനുഭവം. രണ്ടാമതെന്താണ്? രണ്ടാമതെന്താണ്? എന്താണ് രണ്ടാമത്തെ? എന്താണോ ഇവിടെ ഇരുന്ന് ഉറങ്ങിയാണ്. ഒന്ന് സർവ്വസാധാരണമായ അനുഭവം, രണ്ട് യുക്തി. അവിടെ ഒരു യുക്തി പ്രയോഗിക്കും, മനസ്സിലായി? അങ്ങനെ ഒരു യുക്തി പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു തത്വത്തിന്റെ പ്രകടഭാവമാണ്. ഏത്? അസ്തിത്വം. യുക്തി പ്രയോഗിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും? അല്ലെങ്കിൽ അസ്തിത്വം അനുഭവിക്കുന്ന എല്ലാവരും പറഞ്ഞാൽ എന്ത്? ഇതാ ബ്രഹ്മം പ്രകടമായിരിക്കുന്നു ആരെങ്കിലും പറയും. ഈ ബ്രഹ്മവിദ്യാലയത്തിൽ കയറാതിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയും. നീ കയറിയെങ്കിൽ തന്നെ ഇത് കേൾക്കാതിരുന്നെങ്കിൽ പറയും. അപ്പൊ എന്താണ് അതിന്റെ യുക്തി എന്ന് പറയുന്നത്? സർ സർവവ്യാപകമായി അസ്തിത്വജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ സർവവ്യാപകമായ ഒരു തത്വം ഉണ്ടായിരിക്കും. ഇതാണ് യുക്തി. ആ തത്വത്തിനാണ് എന്ത് പറയുന്നത്? ബ്രഹ്മം എന്ന് പറയുന്നു. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വത്തെ പ്രതിപാദിക്കുന്നതിന് ഒന്ന് ആദ്യം ആശ്രയിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, എവിടെയാ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? എനിക്ക് ആരും തലയിൽ കയറിയിരുന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല, ഇവിടെ ഇരുന്നേ പറയാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താ പറയുന്നതെന്ന്. മനസ്സിലായോ? ഈ പറയുന്ന ശ്രദ്ധിച്ചാലേ ഈ പറയുന്ന കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, സർവവ്യാപകമായിട്ടുള്ള അസ്തിത്വ അനുഭവനാണ് ഞാൻ ഉദാഹരണം തന്നെ പറഞ്ഞത്. അത് സർവവ്യാപകം എന്ന് കാണിക്കാം. അതും എങ്ങനെയുള്ള അനുഭവം? സർവസാധാരണമായ അനുഭവം. ആ അനുഭവം ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ അതുകൊണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ അനുഭവം സർവസാധാരണമാണ്, ഈ അനുഭവം സർവവ്യാപകമാണ് എന്നെല്ലാം നമ്മൾ വിശദീകരിക്കുന്നതാണ് എന്റെ യുക്തി. അങ്ങനെ സർവവ്യാപകവും സർവസാധാരണവുമായ ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു തത്വം ഉണ്ടാകണം എന്ന് പറയുന്നതാണ് എന്റെ യുക്തി. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? സർവവ്യാപകമായിരിക്കുന്ന അസ്തിത്വ അനുഭവം. സർവവ്യാപകം എന്ന് പറഞ്ഞാൽ പോലെ സർവവ്യാപകവും സർവസാധാരണവുമായിരിക്കുന്നു വെച്ചാൽ എല്ലാവർക്കും ഉള്ളതായ അസ്തിത്വ അനുഭവം. അതൊന്ന്, അത് അനുഭവം. ഇത് ഏത് ബ്രഹ്മജ്ഞാനിയുടെ അനുഭവമാണ്? എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ രണ്ടാമതെന്താണ്? എന്ത് യുക്തി? സർവവ്യാപകമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ സർവവ്യാപിയായ ഒരു തത്വം വേണം എന്ന് അതാണ് യുക്തി. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളും, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഒന്ന് അസ്തിത്വ സർവവ്യാപകമാണ്, രണ്ട് അങ്ങനെ ഒരു സർവവ്യാപകമായ അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ യുക്തി എന്താണോ, അതിന് പിന്നിൽ സർവവ്യാപകമായ ഒരു തത്വം ഉണ്ടെന്നറിയുക. ഈ രണ്ടറിവും ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തായി? ഇത് രണ്ടും ഇത്രയും ആയി എത്തിക്കഴിഞ്ഞാൽ ഒരാൾ ബ്രഹ്മജ്ഞാനിയായി. മനസ്സിലായോ? ബ്രഹ്മജ്ഞാനി എന്നെ സമ്മതിക്കൂ. ഇത്ര എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എന്താ ഇത്? ഓരോന്നോരോന്നും ഇനി പറയും, ഇന്നുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബ്രഹ്മജ്ഞാനി ആയോ എന്നുള്ളതാണ്. ബാക്കി നമുക്ക് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുറിയിൽ പോയി കഥകളിച്ചിരുന്ന് ഉണ്ടാക്കേണ്ടല്ല, വട്ടുപിടി. ഇതിങ്ങനെ എന്താണ് പറഞ്ഞും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഇത് പറയുമ്പം നിങ്ങൾക്ക് ഈ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അത് അനുഭവമാണെന്ന് തിരിച്ചറിയുന്നു. ഇതിന്റെ യുക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇത് യുക്തിയാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അത് കഴിഞ്ഞാൽ ഉറപ്പ് വരണം. എന്താണോ, എന്തുറപ്പ് വരണം? ഇതാണ് ബ്രഹ്മജ്ഞാനം എന്നുള്ള ഉറപ്പുകൂടെ വന്ന് ഓക്കെ. ഇതിനാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ശരി.